ഭൂതപൂർവ എന്ന് പറയുന്നിടത്ത് ഭൂത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഴിഞ്ഞതെന്തോ അത് ഭൂത എന്ന് പറഞ്ഞ കർത്തരി നിഷ്ഠയാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഭവിച്ചത് എന്തോ അത്. ഇവിടെ ആരാണ് ഭവിച്ചത്? ആചാര്യൻ. അത് എപ്പോ ഭവിച്ചു? അതിനാണ് പറഞ്ഞത് പൂർവം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് കേവല സമാസമായത്. അതിനു മുമ്പ് ഇനി വരുന്ന സമാസങ്ങളൊക്കെ മനസ്സിലാവുന്ന മനസ്സിലായും അവിടേക്കുള്ള വ്യക്തമായ നിയമങ്ങളനുസരിച്ച് ഇവിടെ സമാസം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൂർവം ഭൂത. പൂർവം എന്ന് പറയുന്നത് വിശേഷണമാണ്, ക്രിയാവിശേഷണം. ഭവിച്ചവനെ വിശേഷിപ്പിക്കണമെന്നാണ് മുമ്പ് ഭവിച്ചവൻ എന്നിങ്ങനെ. അപ്പോൾ അത് സമാസം ചെയ്ത് ഭൂതപൂർവ എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂതപൂർവ എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു ആര്, അതിനൊരു വിശേഷം പറയുന്നു ആചാര്യൻ. ഇനി ഭൂതപൂർവ ആചാര്യ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും അടുത്തൊരു സമാസം വന്നിരിക്കുകയാണ്. വീണ്ടും കർമ്മധാരയും വരുമ്പോഴാണ് പറയുന്നത് എന്തോ ഭൂതപൂർവ ആചാര്യാണ്. ഇപ്പോൾ ഭൂതപൂർവ എന്ന് പറയുന്നത് മാത്രം എടുക്കുമ്പോൾ അത് സമാസം വരുന്നുണ്ട്. അങ്ങനെ വരുന്നു. ഇവിടെ പൂർവ ശബ്ദമല്ല, പൂർവം ആണ്. മനസ്സിലാകും പൂർവ അമ്മെന്നാണ്. പൂർവ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമായി. പൂർവം എന്ന് പറയുമ്പോൾ അത് ക്രിയാവിശേഷണമാണ്. പൂർവഹ എന്ന് പറയുമ്പോൾ എന്തായി? ഒരു കർത്താവായി. രണ്ടും രണ്ടാണ്. അപ്പൊ ഭൂതപൂർവ പിന്നെ ഭൂതപൂർവ എന്ന് പറയുമ്പോൾ വീണ്ടും അതെന്തായി? ക്രിയാവിശേഷണമല്ല, ഒരു നാമപദമായി. ഭൂതപൂർവ എന്ന് പറയുന്നു വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നു. ക്രിയാവിശേഷണം എന്ന് പറയും. ക്രിയാവിശേഷണാന ദ്വിതീയേകവചനം നമസ്സകത്വം ച. ക്രിയാവിശേഷണങ്ങൾ എപ്പോഴും എങ്ങനെയായിരിക്കും ഉപയോഗിക്കുന്നത്? ദ്വിതീയേകവചനത്തിൽ നമസ്സകമായിട്ട്. അതാണ് വ്യാഖ്യാനിക്കുന്നത്. പൂർവ അം ഭൂത സൂ. ചിലയിടത്ത് അവ്യയങ്ങൾ ഉപയോഗിക്കും ക്രിയാവിശേഷണമായിട്ട്. അങ്ങനെ ഉപയോഗിക്കും. അതുകൊണ്ട് ചിലയിടത്ത് പറയും ക്രിയാവിശേഷണം അവ്യയത്വം ചെയ്യണം. അവ്യയാവുന്നു എല്ലായിടത്തും അങ്ങനെയില്ല. അതുകൊണ്ട് പൂർവ എന്ന് പറയുന്ന ശബ്ദമല്ല ഇവിടെ. പിന്നെയോ പൂർവ്വം രണ്ടും വേറെ വേറെയാണ്. ഭൂതപൂർവാചാര്യ എന്ന് പറയുന്നിടത്ത് അടുത്ത് വേറൊരു സമാസം വന്നു. ഒരു പദമാണ്, അതും വിശേഷണമാവും. ഭൂതപൂർവ ആചാര്യ ഗത വേറെന്തിന്റെ വിശേഷണമാവും. പിന്നെ പരാർത്ഥ അഭിധാനം എന്ന് പറയുന്നത് എന്താണ്? രണ്ടും കൂടെ ചേർന്നിട്ട് പൂർവം ക്രിയ വിശേഷണം ഭൂത രണ്ടും കൂടെ ചേർന്നിട്ട് ഒരർത്ഥത്തെ കാണിക്കുന്നു. വിശിഷ്ടേകാർത്ഥം ആരാണോ ഏതെങ്കിലും എന്റെ അതിന്റെ വിശേഷമായി വരുന്ന എന്തോ അത് ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. രണ്ടും കൂടെ ചേർന്ന് ഉദ്ബാഹുരുഹ വാമന എന്ന് പറയുന്നത് എന്താണ് ഒരു സമസ്ത പദത്തിന്റെ നടുക്ക് ഇവ വന്നോന്നാണ്. സമസ്ത പദത്തിന്റെ നടുക്ക് എങ്ങനെ ഇവ വരും? ഇവയുമായിട്ട് സമാസം വന്നു കഴിഞ്ഞാൽ ഇവ എവിടെ പോകും? പരത്തിൽ. അവന് നടുക്ക് എങ്ങനെ വരും? ഉദ്ബാഹുരോ വാമനാന്നിരിക്കുന്നു. സമസ്ത പദത്തിന്റെ നടുക്ക് എങ്ങനെ ഇവ വരും? സമസ്ത പദം എന്ന് പറയുന്നത് ഉദ്ബാഹുരിവ ആണെങ്കിൽ അതൊരു പദം വേറെ, വാമന വേറെ. അപ്പൊ ഈ മൂന്നിനെ കൂടെ ചേർത്ത് സമസ്തപദം എന്ന് പറയാൻ പറ്റില്ല. അവിടെ സമസ്തപദം ഏതേ കാണൂ? സമസ്തപദം. അങ്ങനെ ഇവിടെ സമാസം വന്നിട്ടുണ്ടെങ്കിൽ ഉദ്ബാഹുരി. പക്ഷെ ഉദ്ബാഹുരിവ എന്ന് പറയുന്നതിന്റെ ഇവ അന്വയിക്കുന്ന ഉദ്ബാഹുവിനോടല്ല, ഏതിനോടാണോ? വാമനയോട്. വാമന ശബ്ദത്തോട് അന്വയിക്കുന്ന ഇവ ശബ്ദത്തെ ഉദ്ബാഹുവിനോട് ചേർത്ത് സമാസം ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പൊ സമസ്തപദത്തിന്റെ നടുവിൽ ഇവ വരത്തില്ല, അത് സമസ്തപദമല്ല. ഉദ്ബാഹുരിവ എന്ന് പറയുന്നിടത്ത് അത് സമാസമാണെങ്കിൽ ഉദ്ബാഹുവിനോട് ഇവയെ അന്വയിക്കണം. അപ്പൊ എങ്ങനെ പറയേണ്ടി വരും? ഉദ്ബാഹുരിവ എന്ന് പറയണം. എന്നിട്ട് വേറൊരു പദം ചേർക്കണം. എങ്ങനെയാണ്? ഉദ്ബാഹുരിവ കാളിദാസ എന്ന് പറയാം. കാളിദാസ ആരെ പോലെ? ഉദ്ബാഹുരിവ. അവിടെ സമാസം വരാം. കാളിദാസനെന്നോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും. അപ്പൊ കാളിദാസന് ഉപമിക്കുകയാണ് ആരോട്? ഉദ്ബാഹുവിനെ പോലെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കാളിദാസന് ഉപമിക്കുന്നു ആരോട്? വാമനോട്. വ്യത്യാസമുണ്ട്, ഉപമാന ഉപമേയങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അർത്ഥത്തിനൊന്നും മനസ്സിലാവണം. കാളിദാസനെ വാമനോട് ഉപമിക്കുന്നു. കാളിദാസൻ വാമനെ പോലെയാണ് എന്നാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാവുകയാണ്. വാമനറിയാം താൻ എത്ര ചാടിയാലും ശരി ആ ഫലത്തെ കിട്ടത്തില്ല, അതിനുള്ള ഹൈറ്റില്ല. എന്നാലും ചാടുമ്പം കാണുന്നവരെന്ത് ചെയ്യും? പരിഹസിക്കും. അതുപോലെ കാളിദാസൻ സ്വയം പറയാണ് ഞാൻ മന്ദനാണ് എന്നാൽ വലിയ കവിയാണെന്ന് ലോകത്തിൽ പ്രസിദ്ധനാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മന്ദനായതുകൊണ്ട് എനിക്കതൊരിക്കലും സാധ്യമല്ല, എന്നാലും ഞാനൊരു കവിത നിർമ്മിക്കാൻ പോവുകയാണ്. സാധ്യമല്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ ശ്രമിക്കുകയാണ് എന്ന് തന്റെ വിനയത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെ അല്ലാത്തതുകൊണ്ട് പറഞ്ഞല്ലോ. ഇവിടെ വാമനന്റെ കാര്യമല്ലല്ലോ പറയുന്നു. വാമൻ എന്ന് പറയുന്ന ആര്? ഡാർഫ്. അയാളുടെ കാര്യമല്ല പറയുന്നു. പിന്നെയോ? കാളിദാസന്റെ കാര്യം പറയുന്നു. ഏതെങ്കിലും ഒരു വാമനെ കൊണ്ടുവന്നിട്ട് അയാളെ കുറിച്ച് പറയുകയല്ല. കാളിദാസൻ ആരെ പോലെയായി? വാമനെ പോലെ. ഉപമാന ഉപമേയങ്ങളെ തിരിച്ചറിയുന്നു. ചന്ദ്ര ഇവ മുഖം എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ കുറിച്ചാണോ പറയുന്നത്? മുഖത്തെ കുറിച്ചാണോ? മുഖത്തെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ചല്ല. ചന്ദ്രനെ കുറിച്ച് പറയണമെങ്കിൽ എങ്ങനെ പറയും? മുഖ ഇവ ചന്ദ്ര എന്ന് പറയാം. മുഖത്തെപ്പോലെയുള്ള ചന്ദ്രൻ എന്ന് പറയും. അതുപോലെ തന്നെ മലയാളത്തിൽ ഈ ഉപമാനത്തിന് ദ്വിതീയ വിഭക്തിയിലല്ലേ പറയാ, ചന്ദ്രനെ പോലെ നിൻമുഖം എന്നല്ലേ? സംസ്കൃതത്തിൽ അങ്ങനെ പറയില്ല അല്ലേ? സംസ്കൃതത്തിന്റെ നിയമം അതാണ്. അത് വ്യാഖ്യാനത്തിൽ പറയും. മാതേവ ഹിതകാരിണി എന്നുള്ള പ്രയോഗം തെറ്റാണെന്ന് പറയും. മാതരം ഇവ എന്നേ പ്രയോഗിക്കാവൂ. മാതാ ഇവ എന്ന് പറയുമ്പോൾ എന്തൊരു നിവശബ്ദം പ്രഥമാന്തത്തോടെ അന്വയിച്ചു. അപ്പൊ അതിന് പറയുന്ന യുക്തി ഇതിന്റെ തന്നെ ശബ്ദേന്ദ്ര ശേഖരത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. രാജൻ ഹരിതകീം ബുങ്ക്ഷ മാതൈവ ഹിതകാരിണീം എന്ന് പറയുന്ന വാക്യത്തിൽ മാത ഇവ എന്ന് പ്രയോഗിച്ച് തെറ്റാണെന്ന് പറയും. കാരണം മാത എന്ന് പറയുന്നത് പ്രഥമാന്തത്തിൽ പ്രയോഗിക്കുകയാണ്. അപ്പൊ പ്രഥമാന്തത്തിൽ ഏതാണ് സൂത്രം? പ്രഥമ സൂത്രം ഏതാണ്? അതാണ് പ്രഥമ വരുന്ന സൂത്രം. അതാണ് പ്രഥമ വിധിക്കുന്ന സൂത്രം. പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചന മാത്രേ ആ സൂത്രത്തിന്റെ അല്ലേ പ്രഥമാണ്, അതല്ലേ പ്രഥമ വിധിക്കുന്നത്. അപ്പൊ പ്രഥമ വിധിക്കുമ്പോ അത് പ്രാതിപതികാർത്ഥത്തിലാ വരുന്നത്. പ്രാതിപതികാർത്ഥം എന്ന് പറയുമ്പോ വരുന്ന പ്രഥമ എന്ന് പറയുന്നത് കാരകമാണ്. കാരകം എന്ന് പറയുമ്പോൾ എന്താ? ക്രിയ അന്വയിയാണ്. ക്രിയയോട് അന്വയിക്കുന്നതാണ് കാരകം. അപ്പോ മാത ഇവ ഹിത കാരണീം. അപ്പൊ അവിടെ മാതാ എന്ന് ഉപയോഗിക്കണമെങ്കിൽ അതൊരു ക്രിയ അന്വയായിരിക്കണം. പക്ഷെ അവിടെ ക്രിയയോട് തന്നെ അന്വയിച്ചിരിക്കുന്നതിനോട് ഇവയോട്. അപ്പൊ അവിടെ മാതാ എന്ന് ഉപയോഗിക്കാൻ പാടില്ല, പ്രഥമം ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ ദിതിയോട് ഉപയോഗിക്കണം. അതുകൊണ്ട് ആ പ്രയോഗം തെറ്റാണ്. അത് കർശനമായ വൈയാകരണന്മാര് പറയും. പ്രയോഗത്തിൽ അതുകൊണ്ടല്ലേ എങ്ങനെ പ്രയോഗിച്ചത്? മാതായി മഹിത കാരണി പ്രഥമാന്തത്തിൽ ഉപയോഗിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല എന്ന്. ഒരുപക്ഷെ ലോകത്തിൽ അങ്ങനെയാ പ്രയോഗിക്കുന്നു, അല്ലെങ്കിൽ മാതരം ഇവ എന്നേ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നെല്ലാം പറയും. അതിപ്പോ ചോദിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ച വ്യാകരണത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണ്, അതാണ് ശരിയായ പ്രയോഗമെന്ന് ആര് പറഞ്ഞെന്ന് പറഞ്ഞു? ശബ്ദേന്ദു ശേഖരം എന്ന് പറയുന്ന ആള്, അതായത് സിദ്ധാന്തകോമതികാരൻ തന്നെ എഴുതിയ വ്യാഖ്യാനമാണ് എന്ത്? പ്രൗഢമനോരമ. അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി എഴുതിയ വ്യാഖ്യാനമാണ് ശബ്ദേന്ദു ശേഖരൻ. എഴുതിയ ആളുടെ പേരാണ് അദ്ദേഹം. ഈ സിദ്ധാന്തകോമതികാരന്റെ പല സിദ്ധാന്തങ്ങളെയും ഖണ്ഡിച്ചിട്ടുണ്ട്. എന്താ ഇവിടെ നിന്ന് ഇപ്പൊ അങ്ങോട്ട് പോകണോ? അതുപോലെ സിദ്ധാന്തമതി മതിയോ? ആവശ്യമുള്ളപ്പോ ഒന്ന് ഓർമ്മയും വരണം, പിന്നെ ചോദ്യങ്ങളും വരണം. ഏത് ശ്ലോകം ഏത് പുസ്തകത്തിലാണെന്ന് ഓർമ്മ? ഏത്? രാജൻ ഭുക്ഷ അതവിടെ പറയുന്നില്ല. പക്ഷെ അത് പ്രസിദ്ധമായ ഇതിലാണ്. ബാലമനോരമ എന്ന് പറയുന്നത് പ്രൗഢമനോരമയും ലഘുശബ്ദേന്ദു ശേഖരവും പഠിച്ച് ഭാഷയും എല്ലാം പഠിച്ചിട്ട് അതില് എന്താണ് അവസാനം വരുന്നതെന്തോ അത് ആണ് പലയിടത്തും ഇടത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് ബാലമനോരമ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാ ആശയങ്ങളും കിട്ടും. ഭാഷയത്തിൽ എന്ത് പറഞ്ഞു, പ്രൗഢമനോരമ എന്ത് പറഞ്ഞു, ശബ്ദേന്ദു ശേഖരത്തിൽ എന്ത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. പക്ഷെ ബാലമനോരമയ്ക്കുള്ള ഒരു തകരാറ്, അതിനകത്ത് ഒരുപാട് പാഠഭേദങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലയിടത്തൊക്കെ അബദ്ധങ്ങളും വന്നിട്ടുണ്ട്. അതതിൽ വരുന്നൊരു തകരാറാണ്. പക്ഷെ നമ്മളിപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് ശരിയും തെറ്റുമെന്നൊന്നും അത്രയും നമ്മൾ കടന്ന് ചിന്തിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ശ്രദ്ധിച്ച് ബാലമനോരമ പഠിച്ചു പോകുന്നവർക്ക് വായിക്കുമ്പോൾ തന്നെ വന്ന മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ച് വായിക്കണം. എന്തിനും അത് വളരെ ഉപകാരമുള്ളതാണ്. ബാക്കിയുള്ളവരെല്ലാവരും അതിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നു. പിന്നെ യുവാന സമാസോപത്യലോ പശ്ചാന്ന് പറയുന്നിടത്ത് ഈ വാർത്തീയ സമാസ പ്രകരണത്തിലാണെങ്കിൽ സമാസത്തിന്റെ ആവശ്യമില്ല, മറ്റേതെങ്കിലും പ്രകരണത്തിലാണെങ്കിൽ സമാസത്തിന്റെ ആവശ്യം. പിന്നെ സമാസ പ്രകരണത്തിലാണെങ്കിലും സമാസം വരാം. എന്തിനു വേണ്ടി? സ്പഷ്ടപ്രതിപത്യർത്ഥം, സ്പഷ്ടതയ്ക്ക് വേണ്ടി. അപ്പോ സുപ്സുപ സമാസത്തിന് ഉദാഹരണമാണ് ഭൂതപൂർവ. നിങ്ങളുടെ കയ്യില് പിന്നെ ഏതാണ് ഭൈമി വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അതിനകത്ത് വേറെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. വേറെ ഉദാഹരണം പറഞ്ഞാൽ അഭൂതപൂർവ. അഭൂതപൂർവ എന്ന് പറയുന്നിടത്തും അഭൂതപൂർവ എന്ന് പറയുന്ന സമസ്വതം എങ്ങനെ വിഗ്രഹിക്കും? പൂർവം അഭൂത ലൗകിക വിഗ്രഹം. അലൗകിക വിഗ്രഹം എങ്ങനെയായിരിക്കും? പൂർവ അം അഭൂത സൂന്നിരിക്കുമ്പോ ഏ സൂത്രം വരും? സഹസുപ സമാസം വരുന്നു. കൃത്തത്വ സമാസ പ്രാതിസഞ്ജ വരുന്നു. അവിടെ ഏത് ഏതാണൊരു വാർത്തികം വരുന്നത്? പരിഭാഷ വാർത്തികം. എന്താ ഈ പരിഭാഷയും വാർത്തികവും പലയിടത്ത് തിരിച്ചറിയാൻ പറ്റത്തില്ല. രണ്ടും ചിലപ്പം പരിഭാഷയ്ക്ക് തന്നെ വാർത്തികമെന്നും പറയും. കാരണം ഇതെല്ലാം കൂടുതലും കിട്ടുന്ന ഭാഷയത്തിൽ നിന്നാണ്. ഭാഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് പരിഭാഷയാണോ അതോ വാർത്തികമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ആ എന്തോ ആയിക്കൊള്ളട്ടെ, എന്താണ് അവിടെ വരുന്നത്? സൂത്രമല്ല, ഏതാണ്? അതാണ് പരിഭാഷ അല്ലെങ്കിൽ വാർത്തികം. ഏതാ വരുന്ന? നിങ്ങളാരും ഇവിടെ ഒന്നും കേട്ടിട്ടില്ലാത്ത പോലെ ഇരിക്കുന്നു. ഇതുവരെ ഒന്നും കേട്ടിട്ടില്ലാത്ത പോലെ ആദ്യം എന്താ വരുന്നു? ഇന്നലെ എങ്ങനെ? ഏതാണ് പരിഭാഷ? വേറെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ വാർത്തികവും? ചിലപ്പോൾ ഞാൻ പരിഭാഷയിൽ നിന്നായിരിക്കും പറഞ്ഞു. അത് സൂത്രം. അതുപോലെ തന്നെ അവിടെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. ഏത്? എങ്ങനെ പറഞ്ഞിട്ടില്ലേ? എംബോഷ എഴുതിക്കും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു എംബോഷം കൂടെ എഴുതേണ്ടി. നമുക്ക് ഇവിടെ ഉള്ളതല്ല, ഇവിടെ ഇല്ലാത്ത കാര്യം പറഞ്ഞതാ ചോദിച്ചത്. ഇവിടെ ഇല്ലാത്ത കാര്യം എന്താണ്? അപ്പൊ അത് ഒന്നുകിൽ നിങ്ങൾ ക്ലാസ് ഒരുക്കി കൂടെ കേട്ടു നോക്കേണ്ടി വരും. ക്ലാസ് രണ്ടാമത് കേട്ടിട്ടുണ്ടോ? കേട്ടോ? കേട്ടിട്ടാണോ? കേൾക്കാത്തവർ പറഞ്ഞെങ്കിൽ ശരി, ഞാൻ പറഞ്ഞില്ല എന്ന്. കേട്ടവരാണ് പറയുന്നതെങ്കിൽ അന്തരംഗാന വിവിധീൻ ബഹിരംഗോ ലുക് ബാധത്തെ. അതുകൊണ്ട് എന്ത് വരുന്നു? ആദ്യം എന്ത് സംഭവിക്കും? ലുക്ക് വരും. പിന്നെ എന്ത് വരുന്നു? അപ്പൊ എങ്ങനെ ഇരിക്കുന്നു രൂപം? അഭൂത പൂർവ അഭൂത. പിന്നെ എന്ത് വരുന്നു? എന്താ വരുന്നത്? പൂർവ അഭൂതാന്നിരിക്കും. ഉപസർജന സംജ്ഞയ സൂത്രം പ്രഥമ നിർദ്ദിഷ്ടം സമാസ ഉപസർജനം. പിന്നെ അടുത്ത് ഉപസർജനം പൂർവം. അപ്പൊ എന്തായി? പൂർവ അല്ല അഭൂത പൂർവ എന്നായിരിക്കുമ്പോ ആ ജ്ഞാപകവും വന്നു. ഭൂതപൂർവ എന്ന് പറഞ്ഞതുകൊണ്ട് ശകലം അഭൂത ഇവിടെ ഇരുന്നോട്ടെ, അഭൂതയ്ക്ക് ഇവിടെ ഒരു ചാൻസ് കൊടുക്കാം. അഭൂതപൂർവ എന്നായി. പിന്നെ ഏകദേശ ഭൂതാനന്യവത്ത് വീണ്ടും പരാതി സഞ്ജ്ഞ സ്വദുത്പത്തി അഭൂതപൂർവ. എന്നാൽ ഇവിടെ എപ്പോഴും ഓർമ്മിക്കേണ്ട എല്ലാ സമാസങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മിക്കേണ്ട ഒരു ഉദാഹരണമുണ്ട്. ഉദാഹരണം സമാസങ്ങളെല്ലാം പഠിച്ചാലും ഓർമ്മിക്കേണ്ടി വരും. സാറിന് ഒരു പ്രയോഗമുണ്ട്, അനേക. അനേക എന്ന് പറഞ്ഞാൽ എന്താണ്? അനേക എന്ന് പറഞ്ഞാൽ ഏക. അതുപോലെ അനേകഥ ന ഏകഥ, ഏകഥ ഏകപ്രകാരത്തിൽ ന ഏകഥ അനേകഥ. അങ്ങനെയാണ് സാധാരണ. പക്ഷെ അനേക എന്ന് പറയുന്നതിന് വരെ നൈകഹ എന്നും പ്രയോഗിക്കാറുണ്ട്. ന ഏകഹ നൈകഹ. അപ്പോ അനേകഹ എന്ന് പറയുന്നത് തത്പുരുഷ സമാസമാണ്. അവിടെ സമാസം വിധിക്കാൻ നഞ്ഞ് എന്ന് പറയുന്ന ഒരു സൂത്രമാണ്. നല്ലോ പോകുന്ന തസ്മാൻ തൊട്ട് അച്ചി, അതൊക്കെ നമ്മൾ പഠിക്കുന്ന സൂത്രം. അങ്ങനെയാണ് അനേകഹ എന്ന് വരുന്നത്. ന അശ്വഹ അനശ്വഹ ന ധർമ്മ അധർമ്മ. അവിടെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ തത്പുരുഷനിൽ പഠിക്കും. പക്ഷെ ഇവിടെ സുപ്സുഭാപ്രകാര സമാസം വരികയാണെങ്കിൽ അത് ന ഏകഹ എന്നുള്ളത് എന്തുവരും? നൈകഹ എന്ന് വരും. എന്നുവെച്ചാൽ ന അങ്ങനെ തന്നെ ഇരിക്കും. ഇവിടുത്തെ ന എന്ന് പറയുന്നത് നഞ്ഞല്ല. നഞ്ഞ് ന രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ഞകാരം അനുബന്ധമായിട്ട് വരുന്ന, അതിനെ പറയും നഞ്ഞെന്ന് പറയും. വേറൊന്ന് കേവലമായ നകാരം. രണ്ടു അമയങ്ങളാണ്. അപ്പൊ നൈകഹ എന്ന് പറയുന്നിടത്ത് കേവലമായ നകാരവും ഏകശബ്ദവുമായിട്ട് സുപ്സുഭ എന്നുള്ള സൂത്രപ്രകാരം സമാസം വരുന്നതാണ്. പക്ഷെ അനേകഹ എന്ന് പറയുന്നിടത്ത് ന എന്നുള്ള അവയവമല്ല, പിന്നെയോ നഞ്ഞെന്ന് പറയുന്ന അവയവും ഏകശബ്ദവുമായിട്ട് തത്പുരുഷ സമാസം എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്ങനെ നൈകഹ എന്ന് രൂപം വന്നു? അവിടെ ചോദിക്കും അനേകഹ എന്നല്ലേ വരേണ്ടത്. അതിന് അതുകൊണ്ട് അത് പ്രത്യേകം ഓർമ്മിച്ചു വെക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ വരുന്നിടത്ത് ഒരു പ്രശ്നവും വരും. ന ഏകഹ എന്ന് വിഗ്രഹിച്ചു സുപ്സുഭ പ്രകാര സമാസം വന്നു. സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ന ഏകസു അലവഗ്രഹം. എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ലേ. ന ഏക സു ന ഏക സു എന്താ സംഭവിക്കുന്നത്? സമാസജ്ഞ. എങ്ങനെ സൂത്രം? കൃത സമാസ സമാസജ്ഞ വന്ന്. സമാസജ്ഞ വന്നു കഴിഞ്ഞാൽ സമാസജ്ഞ വന്നു കഴിഞ്ഞാൽ സമാസ സംജ്ഞ വന്നു കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കും. ആരും നേരെ പറയുന്നില്ലല്ലോ. ആ കൃത സമാസ പ്രകാരം ആദ്യസഞ്ജ വരുന്നു. ആ പ്രക്രിയ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. എല്ലായിടത്തും ഇത് തന്നെ ആവർത്തിക്കുന്നു, പുതിയൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾ തിരിച്ചും മറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും, എന്ന് ശരിയാവും? സമാസസഞ്ജ വന്നു കഴിഞ്ഞാൽ പ്രാതിസഞ്ജ, പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സുബോധാതു പ്രാതിയോ ലുക്ക് വരുന്നു. ഇവിടെ പൂർവ്വനിവാദം ചെയ്യണം. ചിലയിടത്ത് ലുക്കിന് മുമ്പ് പൂർവ്വനിവാദം ചെയ്യുന്ന ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. അതിപ്പോ വിഷയമില്ല. ഇവിടെ ലുക്ക് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ന ഏകഹ എന്ന് പറയുന്നിടത്ത് പൂർവ്വനിവാദം ചെയ്യണം. എങ്ങനെ പൂർവ്വനിവാദം ചെയ്യും? അപ്പൊ പ്രഥമാ നിർദ്ദിഷ്ടം ഏതെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് പ്രഥമാ നിർദ്ദിഷ്ടം? രണ്ടും പ്രഥമാ നിർദ്ദിഷ്ടമാണ്. നാ എങ്ങനെ പ്രഥമാ നിർദ്ദിഷ്ടമാവും? അവ്യയമാണ്. സുപ്പ് ലോപിച്ചു പോയെങ്കിലും അതിനെ പ്രഥമാന്തമായി കണക്കാക്കാം. ഏകഹ എന്ന് പറയുന്നതും അല്ല, സുപ്പ് ലോപിച്ചെങ്കിലും അതിനെ സുബന്ധമായി കണക്കാക്കാം. നായും ഏകഹ എന്ന് പറയുന്നതും നാ ഏകഹ എന്നാണ്. ഏകഹ അപ്പോ നാ എന്ന് പറയുന്നത് എന്താണ്? നാ അവ്യയമാണ്. എവിടെയായാലും നാ അവ്യയമാണ്. അവിടെയല്ല, എവിടെയായാലും നാ എന്ന് പറയുന്നത് എന്താണ്? സ്വരാതി നിപാതവും ഈ അവിടെ നാ നഞ്ഞവും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവ്യയമാണ്. ഇതിന് ഏതിനെ പൂർവ്വനിവാദം ചെയ്യും? രണ്ട് സുബന്ധമാണ്. അപ്പൊ എങ്ങനെ പൂർവ്വനിവാദം ചെയ്യും? എന്റെ അറിവിലില്ല. അപ്പൊ അതിന് പറയുന്നത്, സമാധാനം പറയുന്നത്, സഹസുപ എന്ന് പറയുന്ന ഈ സൂത്രത്തിന് യോഗ വിഭാഗം ചെയ്തിട്ടുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂത്ര വിഭാഗം ചെയ്ത് രണ്ടാക്കി. ഒരു സൂത്രം ഏതാണ്? സഹ. മറ്റേ സൂത്രം സുപ. അതായത് ഈ സൂത്രത്തിൽ സഹ എന്ന് പറയേണ്ട കാര്യമില്ല. സുപ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം കിട്ടും. എങ്ങനെ അർത്ഥം കിട്ടും? സമാസം എങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. പൂർവത്തിൽ നിന്ന് സുപ്പ് വരുന്നുണ്ട്. ഒരു സുപ്പ് പൂർവത്തിൽ നിന്നുണ്ട്, ഇവിടെ സുപാന്നുണ്ട്. അപ്പൊ സമാസം വേണമെങ്കിൽ രണ്ട് സുബന്ധങ്ങൾ ചേർന്നല്ലേ സമാസം വരത്തുള്ളൂ. ഒരു സുബന്ധമായിട്ട് സമാസം വരും. അപ്പോ സുപ സഹ സുപ സമസ്യത്തെ എന്നർത്ഥം കിട്ടും. അപ്പൊ പിന്നെ സഹയുടെ ആവശ്യമുണ്ടോ? സുബന്ധവും സുബന്ധമായിട്ട് സമാസം വരും. അതായത് നമ്മളീ പഠിച്ച അർത്ഥം കിട്ടും. എങ്ങനെ? സുബന്ധം സുബന്ധേന സഹ സമസ്യത എന്നുള്ള അർത്ഥം കിട്ടും. അങ്ങനെ സുപ എന്നുള്ള ഒരു ശബ്ദം കൊണ്ട് തന്നെ അർത്ഥം കിട്ടുമെന്നിരിക്കെ പാണിനി സഹ ചേർത്തത് എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. പാണിനി കണ്ടോന്നറിയത്തില്ല. വ്യാഖ്യാതാക്കൾ പറയുന്നതാണ് സുപ എന്നുള്ളത് കൊണ്ട് മാത്രം സുബന്ധം സുബന്ധേന സഹ സമസ്യ എന്നുള്ള അർത്ഥം കിട്ടുമെന്നിരിക്കെ സഹ ചേർത്തത് യോഗ വിഭാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യത്തെ സൂത്രം എന്താണ്? സഹ. അവിടെ സുപ ഇല്ല, പൂർവത്തിൽ നിന്ന് വരും. എന്താണ് സുബന്ധം? സമർത്ഥ പദവി അതെല്ലായിടത്തും വരുമല്ല. പരമേശ്വര സമർത്ഥേന സമസ്യതേ, സഹയുടെ അർത്ഥം അതാണ്. സുബന്ധം അവിടത്തെ അർത്ഥത്തിന്റെ വിശേഷത എന്താണ്? അങ്ങനെ അർത്ഥം പറയുമ്പോ സമർത്ഥേന എന്ന് പറയുമ്പോ സുബന്ധേന ഇല്ല, അതാണ് സുബന്ധം എന്ന് പറഞ്ഞ അനുവർത്തിച്ചതിനാണ് സുബന്ധമാക്കിയത്. സുബന്ധം സമർത്ഥേന സമസ്യത എന്നർത്ഥം വരുമ്പോ സുബന്ധേന എന്നുള്ള അർത്ഥം വരുന്നില്ല. സുബന്ധം സമർത്ഥേന സമസ്ഥിതി എന്ന് പറയുമ്പം സുബന്ധേന വരുന്നില്ല. പിന്നെ ഏതുമായിട്ടായിരിക്കും സമാസം വരുന്നത്? തിങ്ങന്ധമായിട്ട്. സുബന്ധം പോയി കഴിഞ്ഞാൽ പിന്നെ തിങ്ങന്ധമാണ്. സുബന്ധം അല്ലാത്ത പിന്നെ ഏതാണ്? തിങ്ങന്ധം. തിങ്ങന്ധം ഒഴികെ ബാക്കിയെല്ലാം സുബന്ധങ്ങളാണ്. അർത്ഥം എന്തുവരും? സുബന്ധം തിങ്ങന്ധേന. ഇത് വളരെ അപൂർവമായി വേദത്തിൽ മാത്രം വരുന്ന സമാസമാണ്. പരിഅഭൂഷയർ അനുവിചലത് ഇങ്ങനെയൊക്കെ വേദത്തിൽ ഉദാഹരണങ്ങളുണ്ട്. പരി എന്ന് പറയുന്ന സുബന്ധം, അഭൂഷയത് എന്ന് പറയുന്ന തിങ്ങന്തുമായിട്ട് സമാസം വന്നു. അനു എന്ന് പറയുന്ന സുബന്ധം, അതുപോലെ തിങ്ങന്തുമായിട്ട് സമാസം വരുന്നു. അല്ലല്ല, അത് വേറെ. സമർത്ഥേന എന്ന് പറയുന്നത് പരിഭാഷയാണ്. സുബന്ധം സാമർഥ്യം ഉള്ളിടത്ത് സമർത്ഥമായ ശബ്ദവുമായിട്ട് എന്തുവരും? അപ്പൊ സമർത്ഥമുള്ള ശബ്ദം എന്തായിരിക്കും? സുബന്ധമായിരിക്കും. ഇവിടെ സാമർഥ്യമുള്ള സുബന്ധമൊന്നും ഇല്ല. പിന്നെ ശേഷിക്കുന്ന ഏതാണ്? തിങ്ങന്തം. അപ്പൊ സാമർഥ്യം എന്ന് പറയുമ്പോൾ പരസ്പരം അന്വയിച്ചാൽ മതി. അപ്പോ അവിടെ എന്ത് വരുന്നു? തിങ്ങന്തവുമായിട്ട് സമാസം വരുന്നു. പക്ഷേ അങ്ങനെ സമാസം വരുന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും ഒരു സമാസം വരാൻ പറ്റില്ല. ഇപ്പോ പരാ കരോതി, കരോതി ഒരു തിങ്ങന്തമാണ്. പര പരസ്പരം അന്വയിക്കുന്നു, സാമർഥ്യമുണ്ട്, സമാസം വരാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അതിന് സമാനം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ആ ശിഷ്ടപ്രയോഗം എന്നല്ല, മുമ്പ് പറഞ്ഞത്. പരാകരോതി എന്ന് പറയുന്നിടത്ത് വരത്തില്ല. യോഗ വിഭാഗം ചെയ്താലും ബാക്കിയെല്ലാം ഉണ്ട്. അവിടെ സാമർഥ്യമുണ്ട്, സുബന്ധവും തിങ്ങന്തവും ഉണ്ട്. പക്ഷേ പരിയഭൂഷയത് അവിടെ സമാസം വരുന്നു. അതിന് സമാനം മുമ്പ് പറഞ്ഞു. എന്താ പറഞ്ഞത്? മുമ്പ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഓർക്കണം. യോഗവിഭാഗസ്യ ഇഷ്ടസിദ്ധ്യർത്ഥത്വ. യോഗവിഭാഗം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്, അല്ല അനിഷ്ടസിദ്ധിക്കാൻ വേണ്ടിയിട്ടല്ല. യോഗവിഭാഗം എന്ന് പറയുന്നത് ഇഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇഷ്ടസിദ്ധിക്ക് വേണ്ടി വരാവൂ, അല്ലാത്തടത്ത് വരാൻ പാടില്ല. പരിയഭൂഷയെന്ന് പറയുന്നത് വേദത്തിലെ ഒരു പ്രയോഗമാണ്. അവിടെ സമാസത്തെ സ്വീകരിച്ചത് ഇഷ്ടസിദ്ധിക്ക് വേണ്ടി. എന്തായിരിക്കും അവിടുത്തെ ഇഷ്ടം സിദ്ധിക്കുന്നത്? അല്ല, നേരത്തെ പറഞ്ഞതാണത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങളോട് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യമായിരിക്കും. ആ സ്വരം വേദത്തിൽ അങ്ങനെ വരുന്നുണ്ട്. സമാസം വന്നു കഴിഞ്ഞാൽ സമാസസ്യ പ്രകാരം അന്തോദാത്വം വരും, ബാക്കിയുള്ളതെല്ലാം അനുദാത്വം. ശേഷ നിഖാതം അനുദാത്തം പദം ഏകവർജം പ്രകാരം ബാക്കിയുള്ളതെല്ലാം. പിന്നെ അത് മാത്രമല്ല, അത് സാമാന്യം. ഇതിനെയൊക്കെ അപവാദമായിട്ട് ഒരുപാട് സൂത്രങ്ങളുണ്ട് വൈദിക പ്രക്രിയയിലും. അപ്പൊ വേദത്തിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്വരവ്യത്യാസം, സ്വരത്തിൽ വരുന്ന ഇത് വരും. അതുകൊണ്ട് വേദത്തിൽ മാത്രമേ സുബന്ധവും തിങ്ങന്തവുമായിട്ട് സമാസം വരത്തുള്ളൂ. എന്തുകൊണ്ട്? യോഗവിഭാഗസ്യ ഇഷ്ടസിദ്ധ്യർത്ഥത്വ അതാണ്. അപ്പൊ ആദ്യത്തെ സൂത്രം അങ്ങനെ പോയി. സഹ എന്നുള്ള സൂത്രത്തിന്റെ അർത്ഥം ഇതാണ്, സുബന്ധം സമർത്ഥേന സഹ സമസ്യത. ഇനി രണ്ടാമത്തെ സൂത്രം ഏതാണ്? അതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ യോഗവിഭാഗമൊന്നും ചെയ്തില്ല. അവര് സൂത്രം തന്നെ കാണിച്ചിട്ട് അതിന്റെ അർത്ഥം നമ്മൾ പഠിച്ച ഇതാണ്. ഇത് ലോകത്തിൽ പ്രയോഗിക്കുന്ന എന്താണ്? സുബന്ധം സുബന്ധേന സമർത്ഥേന സഹ സമസ്യത്തെ. ഇത് അപ്പോൾ ഇതനുസരിച്ചാണ് ഇപ്പൊ ഇവിടെ ന ഏകത ന ഏക എന്നിടത്ത് സമാസമാണ്. പൂർവനിപാതം ചെയ്യുന്നിടത്ത് സുബന്ധം സുബന്ധേന എന്ന് പറഞ്ഞിടത്തുകൊണ്ട് രണ്ട് സുബന്ധമായതുകൊണ്ട് ഏതെന്ന് തീരുമാനിക്കാൻ വയ്യ. ഭൂതപൂർവേ ചരടെന്ന് പറയുന്നിടത്ത് അങ്ങനെ ഒരു ജ്ഞാപകമുണ്ട്. ചെയ്യുക ഇനി നൈകഹ എന്ന് പാണിനി കാർത്യായനൻ ഭാഷകാരൻ എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ജ്ഞാപകമായി സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? യോഗവിഭാഗസ്യ ഇഷ്ടസിദ്ധ്യർത്ഥത്വ, യോഗവിഭാഗം ചെയ്തു തന്നെ ഇഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്, ഇഷ്ടമായ രൂപം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമായ രൂപം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നൈകഹ ഏകന, അങ്ങനെ ഒരു രൂപം ഇഷ്ടമല്ല. എന്തുകൊണ്ട്? അങ്ങനെ പ്രയോഗമില്ല. അപ്പോ യോഗോവിഭാഗസ് ഇഷ്ടസിദ്ധ്യ അർത്ഥത്വാദ് എന്നുള്ള ന്യായമനുസരിച്ച് ശിഷ്ടന്മാർക്ക് എങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതുപോലെ പ്രയോഗിക്കുക. ആ പ്രയോഗം തന്നെയാണ് പൂർവനിപാതത്തിന്റെയും പരനിപാതത്തിന്റെയും നിയമം. പരത്തിൽ വരുന്നതിനാണ് പറയുന്നത് പരനിപാതം, പൂർവത്തിൽ വരുന്നതിനാണ് പറയുന്നത് പൂർവനിപാതം. അതിന്റെ നിയമം എന്ന് പറയുന്നത് ശിഷ്ടപ്രയോഗം തന്നെ. എന്തുകൊണ്ട്? യോഗവിഭാഗസ്യ ഇഷ്ടസിദ്ധ്യർത്ഥത്വ. ഇതുകൂടാതെ ഒരു നിയമം കൂടെയുണ്ട്, ഉപസർജനം പൂർവം എന്ന് പറയുന്ന സൂത്രത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം എന്താണ്? ഉപസർജനം. ഉപസർജനം, ഉപസർജനത്തിന് വേറൊരർത്ഥമുണ്ട്. എന്താണ്? ഭാഷയത്തിലും മറ്റും നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് ഉപസർജനത്വ എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ? ഉപസർജനത്തിന് ഉപസർഗം എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ ഒരർത്ഥമുണ്ട്. ഗൗണം എന്നൊരർത്ഥമുണ്ട്. ഉപസർജനത്തിന് ഗൗണം. അപ്പോ ഉപസർജന സംജ്ഞ വരണമെന്നില്ല, ഉപസർജനമായാലും ഒന്നിനെ പൂർവ്വത്തിൽ പ്രയോഗിക്കാം. ഉപസർജനം എന്ന് പറഞ്ഞാൽ എന്താ? ഗൗണമായാലും പൂർവ്വത്തിൽ പ്രയോഗിക്കാം. അതങ്ങനെ ആവശ്യമുള്ളിടത്ത് അതൊരു സാമാന്യ നിയമമാണ്. എന്താണ് ഉപസർജന സംജ്ഞ ഉള്ളതിനെ പൂർവനിപാതം ചെയ്യാമെന്നുള്ളത് പോലെ തന്നെ ഗൗണമായതിനെയും പൂർവനിപാതം ചെയ്യാം. ഇവിടെ ഇപ്പം അത് നോക്കേണ്ട കാര്യമില്ല. ശിഷ്ടപ്രയോഗം അനുസരിച്ച് സുപ്സുപ സൂത്രപ്രകാരം വരുന്ന സമാസങ്ങളിൽ പൂർവനിപാതം ചെയ്യാം. അതുകൊണ്ട് നൈകഹ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. എങ്ങനെ വന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പാടുള്ള കാര്യമല്ല. അനേകഹ ഏകഹ ഈ രണ്ട് ശബ്ദം എങ്ങനെ വ്യത്യാസം വരുന്നത് അറിഞ്ഞിരിക്കും. പിന്നെ ഇതിന് വേറെ ഉദാഹരണം നമ്മൾ പലതുകൊണ്ട് ഭാഷത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ സമാനം പറയണമെങ്കിൽ ഭാഷ്യം മുഴുവൻ എനിക്കിപ്പം ഓർമ്മയിൽ വരണം. ഇനി അതിനുള്ള യാതൊരു ചാൻസും ഇല്ല. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. കവികൾ പ്രയോഗിച്ചാൽ മതി, കവികൾ പ്രയോഗിച്ചാൽ മതി. ഇപ്പൊ എനിക്ക് അത്യാവശ്യം വേണ്ട മാത്രമേ ഓർമ്മ വരത്തുള്ളൂ, ബാക്കിയെല്ലാം പോയി. അതുകൊണ്ട് അങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യം ഒന്ന് ചോദിച്ചോളായിരുന്നു. മഹാഭാരതത്തിൽ എവിടെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ പ്രയാസമാണ്. ഞാൻ എന്തുത്തരം പറഞ്ഞാലും അതിവിടെ വിലപ്പോവുകയും ചെയ്യും. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, അല്ലാന്ന് പറയാൻ ആരും ഇവിടെ ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. എന്നാലും ഞാനങ്ങനെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല, അറിയില്ല എന്ന് പറയാൻ പറ്റും. വേറുദാഹരണം ആണിതിന് ഉത്തമർണ അധമർണ. അവിടെയെല്ലാം സുപ്സുഭപ്രകാര സമാസം വരുന്നതാണ്. വർണയ ഉത്തമ എന്ന് വിഗ്രഹിക്കും. ലൗക വിഗ്രഹം, അലോക വിഗ്രഹം എങ്ങനെയാണ്? ഉത്തമസു. പിന്നെ ബാക്കി എങ്ങനെയാണ് പ്രക്രിയ? സഹസുഭ സമാസം സഹസുഭ സമാസമെന്ന് കൃത്യ സമാസ പ്രാതിസഞ്ജ പുനലുക്ക് ഉത്തമാന്നിരിക്കുന്നു. പൂർവനിപാതം ചെയ്യുമ്പോൾ ഇവിടെയും എന്തേയുള്ളൂ? യോഗവിഭാഗസ്യ ഇഷ്ടസിദ്ധ്യർത്ഥത്വാ. എന്തിനെ പൂർവനിപാതം ചെയ്യും? ഉത്തമശം ഇർണ പരനിപാതം ഉത്തമ ഇർണന്നായി. പിന്നെ ബാക്കി അതാണോ? ഏകദേശവൃതം, അനന്യവത്ത്, പിന്നെ പ്രാതിസഞ്ജ, സ്വതുത്പത്തി, ഉത്തമ ഇർണാന്നിരിക്കുന്നിടത്ത് എന്ത് വരും? ഉത്തമ ഇർണാന്നിരിക്കുന്നിടത്ത് നേരെ അങ്ങ് സു വരും. അത് വരണ്ടേ ആദ്യം തന്നെ? ഉത്തമ ഇർണാന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വരുന്നത്? ണിച്ചാണോ? ഉത്തമ ആ വരാം. അതെന്താണ്? വികല്പമാണ്. അപ്പൊ എന്തുവരും? ആയിട പരത്തി ഇറങ്ങിയിരിക്കുമ്പോ എന്തുവരും? ഇപ്പൊ എന്തുവരും? ഉത്തമർണ. ഇതെല്ലാം വന്നതിന് ശേഷമാണ് സ്വാതുത്പത്തി വരുന്നത്. അധമർണ ലൗകിക വിഗ്രഹം എങ്ങനെയാണ്? ഇർണേ അധമ എന്നുവെച്ചാൽ കടം കൊടുക്കുന്നതിലാണ് ഉത്തമനും അധമനും. കടം കൊടുക്കുന്നവൻ എന്താണ്? ആ ഇർണത്തെ സംബന്ധിച്ച് ഉത്തമനാണ്. കടം വാങ്ങുന്നവനാണെങ്കിലോ ഇർണത്തെ സംബന്ധിച്ച് ഒന്നും അധമനായിരിക്കും. സപ്തമി എങ്ങനെ വരും? ഏതർത്ഥത്തില്? വിഷയം ഋണവിഷയത്തിൽ ഉത്തമൻ, ഋണവിഷയത്തിൽ അധമൻ. അലോയുഗിരോ എങ്ങനെ? ഋണങ്ങി അധമസു, പിന്നെ സഹസുഭ സമാസം, പ്രാതിസഞ്ജ, ഉത്തമ. ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇർണ. ഇവിടെ സപ്തമി എങ്ങനെയായിരിക്കുന്നത്? ഇർണേ. സപ്തമി ഇർണേ എന്ന് പറയുന്നതിലെ ഏക്ക്, അത് സപ്തമിയാണല്ലോ ഏ, അതിന് സുബോധാതു പ്രാതിപതിയോ പ്രകാരം ലുക്ക് വന്നു കഴിഞ്ഞാലോ എന്താ കുഴപ്പം? പിന്നെ ശേഷിക്കുന്ന എന്തായിരിക്കും? ഏക്ക് പോയി കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്തായിരിക്കും? നകാരാന്തമായിരിക്കും. അങ്ങനെ വന്നാൽ എന്താ കുഴപ്പം? കേട്ടില്ല. അത് തന്നെ ഇർണേ എന്ന് പറയുന്നതില് ഏ വിഭക്തിയാണല്ലോ. അപ്പൊ എന്താവും? ഉത്തമർണ് എന്ന് വരും. പക്ഷെ നിങ്ങൾ പറയുന്നു ഏതിനെ ലുക്ക് വരുമെന്ന്? ഏക്ക്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഏക്ക് ലുക്ക് വന്നൂടാ? ഇർണേ അങ്ങനെ സുപ്പാണ് എന്ന് പറയുന്നത്. സുപ്പാണ് അല്ലെന്നാർ പറഞ്ഞു? ആയിരുന്നതിന്റെ പ്രാതിപതി എങ്ങനെ ചേർന്ന്? ആര് പറഞ്ഞു പ്രാതിപതിയും ചേർന്നു? പ്രാതിപതി ഏതാണ്? ഋണ. അത് ഇതിനോട് ചേർന്നു. അകാരമല്ലേ ചേർന്നുള്ളൂ, രണ്ടും കൂടെ ചേർന്ന് ഏകദേശം അത് ഏകാദേശം വന്നു കഴിഞ്ഞാൽ അതിനെന്തായി കണക്കാക്കാം? സുപ്പായി കണക്കാക്കൂടി. ഞാൻ ചോദിക്കുന്നത് ഇവിടെ എ എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് എടുക്കും എന്നുകൊണ്ടെന്നാണ്. ഇവിടെ ലൗകിക വിഗ്രഹത്തിൽ വരുന്നു, എന്താ കുഴപ്പം? ആ അതാണ് എന്റെ സമാധാനം. അതുകൊണ്ടാണ് പറയുന്നത് സമാസം എപ്പോഴും വരുന്ന എവിടെ? അലൗകിക വിഗ്രഹത്തിലാണ്, ലൗകിക വിഗ്രഹത്തിലല്ല. ലൗകിക വിഗ്രഹത്തിൽ സമാസം വരികയാണെങ്കിൽ സുബോധാതു പ്രാതിപദിക പ്രകാരം എന്ത് ചെയ്യും? ഏങ്ങ് പോവും. ഇത് പിന്നെ ഹലന്തമായി മാറും. അതുകൊണ്ടാണ് പറയുന്നത് സമാസം വരുന്നത് എപ്പോഴും അലൗകിക വിഗ്രഹത്തിൽ. ആ സ്ഥിതിയിലിരിക്കുമ്പോൾ അവിടെ സുപ്പെന്ന് പറയുന്ന ഏതാണ്? ഈ അതിനെടുക്കു വരും. അപ്പോ ഋണ എന്ന് പറയുന്നത് അകാരാന്തമായി തന്നെ ഇരിക്കും. അപ്പോ എങ്ങനെ വരും? ഉത്തമ ഋണ എന്നിരിക്കും, ഋണ ഉത്തമ എന്നിരിക്കുന്നു. പൂർവ്വ നിവാദം ചെയ്തു. പിന്നെ അഥമ അഥമ ഋണ എന്ന് വന്നു. പിന്നെ പിന്നെ ഏകദേശ ഊർജം അനന്യവത്ത് ആ ഉത്തമ ഋണ എന്നിരിക്കുന്നിടത്ത് എന്തുവരും? സന്ധി കാര്യങ്ങൾ വരുന്നു. അഥമ ഋണ അഥമ ഋണ എന്ന് വന്നു. ഏകദേശം അനന്യവത്ത് പ്രാതിശൂന്യ. പിന്നെ ഞാ പ്രത്യാത് പ്രത്യേക പ്രാതിപതി പ്രത്യേക പരത്തിൽ വന്നു അധമർണ. ഇങ്ങനെ അപ്പോ സാധാരണ സമാസങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഒരു സ്ഥലം കാണുകയാണ്, അവിടെ ഈ പറയുന്ന സൂത്രങ്ങളൊന്നും പ്രയോഗിച്ച് സമാസം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ എല്ലാ സ്ഥലങ്ങളിലും കേവല സമാസമായിരിക്കും. ശിഷ്ടപ്രയോഗം. ഗൗണം എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ് ഗൗണം, ഏതാണ് മുഖ്യം, അതിലൊക്കെ പിന്നെ തർക്കങ്ങൾ വരും. അതിൽ നല്ല എന്താണ്? ശിഷ്ടപ്രയോഗം. എളുപ്പമുള്ള വഴി എപ്പോഴും നോക്കും. ജ്ഞാപകമുണ്ടല്ലോ. സൂത്രം ഏതാണ്? ധാരേർ ഉത്തമർണ. അതുതന്നെ ശിഷ്ടപ്രയോഗം എന്ന് പറയും. ശിഷ്ടപ്രയോഗം അത് തന്നെ. എങ്ങനെ? ഉപസർഗം ഉപസർഗം ഉപസർഗം എങ്ങനെയാ പറഞ്ഞു? ഉപസർഗം ഉപസർഗം എടുക്കുകയാണെങ്കിൽ അത് പൂർവത്തിൽ എടുക്കാമോ? ഏതാണ് ഉപസർഗം? ഏതാ ഉപസർഗം? ഇവിടെ ഉത്തമ എങ്ങനെ ഉപസർഗമാവും? ഉത്തമ എന്ന് പറയുന്ന ഉപസർഗമാകത്തില്ല. ഉപസർഗം സംയോജിക്കുന്ന ഏതാണ്? സൂത്രം. അത് ഉപസർഗം വേറെ, ഉപസർജനം വേറെ, രണ്ടും രണ്ടാണ്. ഉപസർഗ സംയോജിക്കുന്ന സൂത്രം ഏതാണ്? പ്രാദേയ ക്രിയായോഗ്യ. അത് പ്രാതികളാണ്. പ്രാതികൾക്കാണ് ഉപസർഗ. ഇവിടെ വന്നിരിക്കുന്ന ഉപസർഗ സംജ്ഞയല്ല, ഉപസർജനം. രണ്ടും രണ്ടാണ്. പേര് കേട്ട ഒരുപോലെ ഇരിക്കും. ഇത് ഉപസർജ സംജ്ഞയാണ്. ഉപസർജനമാണ് ഉപസർജനം. മറ്റത് ഉപസർഗം. അത് പ്രാതികൾക്കാണ്. ഇത് ഉപസർജന സംജ്ഞ വരുന്നത് സമാസത്തെ വിധിക്കുന്ന സൂത്രങ്ങൾ. അവിടെയാണ് എന്ത് വരുന്നത്? ഉപസർജനം വരുന്നു. അതും ആ സൂത്രത്തിലുള്ള ആ സൂത്രം കൊണ്ട് നിർദ്ദേശിക്കുന്നതാണ്. പ്രഥമ കൊണ്ട് നിർദ്ദേശിക്കുന്ന ശബ്ദങ്ങൾക്കാണ് എന്ത് വരുന്നത്? ഉപസർജന മറ്റു ഉപസർഗം രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കണം. എന്താണോ വിശിഷ്ടമായ ഏകാർത്ഥ പ്രതിപത്തി വേണ്ടിടത്താണ് സമാസം ചെയ്യുക. ഇപ്പൊ സന്ധി ഉള്ളിടത്തെല്ലാം സമാസം വരണമെന്നില്ല. രണ്ട് പദങ്ങൾ അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? സന്ധി ചെയ്യും. അവിടെ സമാസം വേണമെന്നില്ല. അപ്പോൾ അവിടെ എന്താ വരുന്നത്? അവിടെ വിശിഷ്ട ഏകാർത്ഥ പ്രതിപത്തി ഉണ്ടാവത്തില്ല. അവിടെ എന്താണ്? അവിടെ സമാസം വന്നിട്ട് ന ഏകാന്നിരിക്കുന്നിടത്ത് എന്ത് വന്നു? ന ഏക. അവിടെ സമാസം വന്നു. സമാസം വന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ന ഏക എന്ന് പറയുന്നിടത്ത് സന്ധി വന്നു. എങ്ങനെ? ഇപ്പൊ ഉത്തമ ഉത്തമർണ അധമർണ ഈ സ്ഥലങ്ങളിലെല്ലാം ആദ്യ സമാസം വന്നു. സമാസം വന്ന് പിന്നീട് എന്തും വന്നു? സന്ധിയും വന്നു. അപ്പൊ സമാസം വരുന്നിടത്ത് ഇടയ്ക്ക് സന്ധി വരാനുണ്ടെങ്കിൽ സന്ധിയും വരാം. അവിടെ സമാസവും വരും, സന്ധിയും വരും. വിശിഷ്ടമായൊരർത്ഥവും കിട്ടും. ന ഏക എന്ന് പറയുന്നിടത്തും എന്ത് ചെയ്തു? സമാസവും വന്നു. ന ഏക എന്ന് പറയുന്നിടത്ത് അവിടെ ബാക്കി പറഞ്ഞില്ല. ന ഏക വന്നു, ന പൂർവ്വ നിവാദം ചെയ്തു. ന ഏക എന്നിരിക്കുന്നിടത്ത് എന്ത് സന്ധ്യ വന്നത്? നയിക്കാന്ന് വന്നു. പരത്തിൽ പ്രാതിസഞ്ജ വന്നു, സു വന്നു, നയിക്കഹ വന്നു. ഇവിടുത്തെ വിശേഷത അവിടെ ഓരോ ഏതെങ്കിലും ഒരു ഒന്നിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നൈകഹ നായകഹ അനേക അനേകൻ എന്ന് പറയുന്ന ഒരു സമൂഹത്തിനും പറയാം, അനേകൻ എന്ന് പറയുന്ന വ്യക്തികൾക്കും പറയാം. നെയ്ക്കേ ബാലാഹ അങ്ങനെ പറയാം. അനേക ബാലന്മാർ അവിടെ ആ ബാലന്മാരുടെ ഒരു സമൂഹം ആയി അവിടുത്തെ വിശിഷ്ടമായ ഏകാർത്ഥം. അപ്പൊ അതിനെ പറയുന്നതിന് വേണ്ടി അവിടെ എന്ത് ചെയ്തു? സമാസവും ചെയ്തു, സന്ധിയും ചെയ്തു. പക്ഷേ സന്ധി വരുന്നിടത്തെല്ലാം സമാസം വേണമെന്നില്ല. പ്രത്യേക പ്രത്യേക പദങ്ങളാണ്, സമാസം ചെയ്യുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ രാമസ്ഥ, അവിടെ സമാസമില്ല, പക്ഷെ സന്ധി ഉണ്ട്. രാമ ച രാമസ്ഥ രണ്ട് പദങ്ങളാണ് ഇവിടെ സമാസം. സമാസം ചെയ്യുന്നിടത്ത് സന്ധിക്കുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ സന്ധിയും ചെയ്യാം. അപ്പോ സമാസമാണോ, സമാസം ഇവിടെ വന്നിട്ടുണ്ടോ എന്നറിയുന്നത് നമ്മൾ സാധനം തിരിച്ചറിയുന്നത് വിഭക്തികൾ ലോപിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് സമാസമായിരിക്കും. പിന്നെ വിഭക്തി ലോപിക്കാത്ത അപൂർവം അലുക് സമാസം, അതുകൊണ്ട് അത് അപൂർവമായിട്ടാണ് വരുന്നത്. അങ്ങനെ അലുക് സമാസം എന്ന് പറയും. അങ്ങനെ സമാസം രണ്ടായി തരും, ലുക് സമാസവും അലുക് സമാസം. വന്നാലും ചിലപ്പോൾ വാകർത്ത അലുക് സമാസമാണ്. അവിടെ വിഭക്തിക്ക് ലോകം വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ് ഇവിടെ സമാസം ഒന്നുമില്ല. അതിന് പിന്നെ വേറെ യുക്തികളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇവ ഇതിനോട് അന്വയിച്ചു. അപ്പോൾ ഇതിനോട് അന്വയിച്ചുകൊണ്ട് ഇവിടെ സമാസം വന്നിരിക്കുന്നു എന്ന് വരും. അപ്പോൾ അത് അതൊക്കെ അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ. സാധാരണ രീതിയിൽ രണ്ട് പദങ്ങളും ചേർന്നിരിക്കുന്നു. വിഭക്തി ലോപിച്ചിട്ട് സന്ധി വന്നിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ എന്താണ്, പിന്നെ അതിന്റെ അർത്ഥവും നോക്കണം. രണ്ട് പദങ്ങളും കൂടെ കൂടി ചേർത്ത് എന്തെങ്കിലും ഒരു വിശേഷ അർത്ഥം കിട്ടുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് രാജപുരുഷ. അവിടെ വിഭക്തി ലോപിച്ചു, നഗാരത്തിനുലോകം വന്നു, സന്ധികാരിയും വന്നു, വേറെ ഒരർത്ഥവും കിട്ടി. അങ്ങനെ വരുന്നിടത്ത് എന്ത് മനസ്സിലാക്കാം, ഇത് സമാസമാണോ? വിഭക്തി ലോപിക്കുന്നു, ലോപിച്ചിട്ട് സന്ധി വന്നു, വിശിഷ്ടമായ ഒരർത്ഥം വന്നു. അത് മാത്രമല്ല, സമാസം വരുന്നിടത്ത് ആ രണ്ട് പദങ്ങളിലും ഒന്നായി അതിന്റെ പരത്തിൽ വീണ്ടും വിഭക്തി വരുന്നു. സമാസത്തിൽ കാണാം, രാജപുരുഷ എന്നുള്ളത് രാജപുരുഷ ശബ്ദത്തിൽ നിന്ന് വീണ്ടും ഒരു വിഭക്തി വന്നു. ഇടയ്ക്കുള്ള വിഭക്തി പോവുകയും ചെയ്യും, ഇഷ്ടമായ ഒരർത്ഥത്തെ കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെയുള്ള സ്ഥലത്ത് വിഗ്രഹത്തിലൂടെ അതിൻ്റെ അർത്ഥം കിട്ടും. രാജപുരുഷ എന്ന വിഗ്രഹത്തിലൂടെയാണ് അതിൻ്റെ അർത്ഥം കിട്ടുന്നത്. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ സമാസമുണ്ട്. സന്ധിയിൽ അങ്ങനെയൊന്നും കാണത്തില്ല. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ രാജ്ഞഃ പുരുഷഃ, ഇവിടെ സന്ധിയുണ്ടോ? രാജ്ഞഃ പുരുഷഃ ഉണ്ടോ ഇല്ലയോ? കൊപ്പോ കപ്പൂച്ച, അവിടെ സന്ധി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ സമാസമുണ്ടോ? കാരണം ഇത് വാക്യമാണ്, വിഗ്രഹവാക്യമാണ്. ഇവിടെ രണ്ട് പദങ്ങളുടെ ഇടയ്ക്ക് നമുക്ക് കാണാം എന്താണ്, വിഭക്തി ഇരിക്കുന്ന കാണാം, സന്ധി വന്നിട്ടുള്ളത് കാണാം, വിശിഷ്ടാർത്ഥം ഇല്ല. അപ്പൊ അത് ഇവിടെ സമാസമില്ല, വാക്യമാണ്. പക്ഷെ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് വിഭക്തി പോകും, സന്ധി കാര്യങ്ങളുണ്ടെങ്കിൽ അതും വരും. രണ്ടും കൂടെ ചേർന്ന ഒരു വിഭക്തിയായിരിക്കും പരത്തിൽ വരുന്നത്. അർത്ഥം നോക്കുമ്പോഴും മനസ്സിലാകും. അപ്പോ ഇത് വെറും സന്ധി മാത്രമേ ഉള്ളൂ, അത് സമാസമാണോ എന്ന് പദം കാണുമ്പം തന്നെ നമുക്ക് തിരിച്ചറിയാം. പക്ഷെ കുറച്ച് പരിചയം വരണം, ഭാഷയുമായിട്ട് കുറച്ച് പരിചയം വരണം, അപ്പം നമുക്ക് തിരിച്ചറിയാം പറ്റും. പിന്നെ അവ്യയങ്ങളാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. നൈക്കഹ എന്നിരിക്കുന്നിടത്ത് തിരിച്ചറിയാൻ, അത് പിന്നെ തിരിച്ചറിയുന്നതാണ്. അനേകഹ എന്നൊരു പ്രയോഗമുണ്ട്, നൈക്കഹ എന്ന പ്രയോഗമൊന്നുമില്ല. അനേകഹ എന്ന് പറയുന്നിടത്ത് ന ഏകഹ എന്നാണ്, സന്ധ ചെയ്ത അനേകഹ എന്നൊരു ഇല്ല. അപ്പൊ ന ഏകഹ എന്ന് പറയുന്ന അനേക എന്ന് വരണമെങ്കിൽ, ആ രൂപം കിട്ടണമെങ്കിൽ എന്ത് വേണം? സമാസം വന്നാലേ പറ്റും. സമാസം വന്നുകൊണ്ടാണ് അവിടെ മറ്റ് സൂത്രങ്ങൾ പ്രവർത്തിച്ചിട്ട് അനേകഹ എന്ന് വന്നതെന്നെല്ലാം നോക്കി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അനേകഹ എന്നുള്ള രൂപം കിട്ടി, നൈക്കഹ എന്നിങ്ങനെ രൂപം വന്നു. ആ സന്ധി മാത്രം സംഭവിച്ചാലും അങ്ങനെ ഇരിക്കത്തുള്ളൂ. പക്ഷേ അവിടെ ചോദ്യം വരുന്നത് അനേകഹ എന്ന് പറയുന്നിടത്ത് എങ്ങനെ രൂപം വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നൈകഹി സമാസമാണെന്ന് പറയുന്നത്. നൈകഹ സമാസമായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അനേകഹ സന്ധി ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ രൂപം കിട്ടത്തില്ല. അവിടെ എന്ത് ചെയ്താലേ പറ്റൂ? സമാസം പ്രവർത്തിച്ചാലേ അനേകഹ എന്ന രൂപം വരും. അങ്ങനെയാണെങ്കിൽ അനേകഹ എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് അനേകഹ എന്ന രൂപം വന്നില്ല? അപ്പൊ പിന്നെ അനേകയും സമാസമൊക്കെയാണ്, ഇത് സമാസം തന്നെ. പക്ഷെ അവിടെ സൂത്രം വേറെ, ഇവിടെ സൂത്രം വേറെ, അവിടുത്തെ അവ്യയം വേറെ, ഇവിടുത്തെ അവ്യയം വേറെ. അങ്ങനെ മനസ്സിലാക്കുന്നു. എന്താണ് ചോദിച്ചത്? അത് പിന്നെ ഏകവചനത്തിൽ ഒന്ന്, ബഹുവചനത്തിൽ വരുമ്പോൾ അവിടെ സർവനാമസഞ്ജ ഉണ്ടെങ്കിൽ എങ്ങനെ വരും? നയിക്കുക എന്ന് പറയും. സർവനാമ സഞ്ജയുണ്ട്. അങ്ങനെ അഭയത്തിനോട് അഭയത്തിനോട് ചേരുമ്പോൾ അതാണെന്ത് പറയുന്നത്? അഭയത്തിനോട് അഭയ അന്തത്തിൽ വരുമ്പോൾ അഭയം ആവുകയോ ആകുകയോ എന്നുള്ളതിന് എന്താണ് നിയമം പറഞ്ഞത്? നിയമം എന്താണ്? എന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ പറയണം. അനുപസർജനെ തദന്താനാമപി അഭിയത്വം. അനുപസർജനമാണെങ്കിൽ തദന്തങ്ങൾക്ക് അത് ഉപസർജനമായാലോ വരില്ല. അപ്പോ ഉപസർജനം അല്ലെങ്കിൽ ഉപസർജനം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ രണ്ടും മുഖ്യമാണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ അഭിയമല്ല. ഉപസർജനമായി കണക്കാക്കുകയാണെങ്കിൽ അത് എന്തുവരും? അനുപസർജനെ ഉപസർജനം അല്ലെങ്കിൽ അഭിയത്വം വരും, ഉപസർജനമാണെങ്കിൽ ഇല്ല. അങ്ങനെ വരും. അപ്പോ ഇവിടെ അഭയത്വം ഇല്ല. പിന്നെ സപ്നോ ഉപസർജനീ ഭൂതാസ്തു സർവാദേ. ഉപസർജനത്തിൽ എന്താണ് സർവനാമസഞ്ജയില്ല? അതൊക്കെ നോക്കണം. ഇതൊക്കെ പിന്നെ ഓരോ സ്ഥലത്ത് വിവക്ഷയ്ക്കൊക്കെ അനുസരിച്ച് മാറി ഉപയോഗിക്കും. അതെല്ലാം ഓരോരോ സ്ഥലത്തെ പ്രയോഗങ്ങളനുസരിച്ച് ഉപസർജനവും അനുപസർജനവും ആകും. പിന്നെ സപ്ഞാകും, സപ്ഞല്ലാതാകും. അതെല്ലാം രൂപത്തെ കണ്ടുകൊണ്ട് തീരുമാനിച്ചോണം ഇതെന്താണെന്നുള്ളത്. രൂപം എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് അതനുസരിച്ച് നിയമങ്ങൾ അതനുസരിച്ച് ചെയ്തോളും. രൂപത്തിന്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ ശിഷ്ടപ്രയോഗമാണ്. അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ആണെന്ന് നിയമങ്ങൾക്കനുസരിച്ച് രൂപമല്ല എപ്പോഴും മനസ്സിലാക്കണം. ആ നിയമം ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ചിന്തിക്കരുത്. രൂപത്തിനനുസരിച്ച് നിയമം. പക്ഷേ രൂപവും നിയമവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ആ നിയമം പാക്ഷികമാണ്, സർവത്രാത്ര ആ നിയമം ഇല്ല എന്ന് മനസ്സിലാക്കണം. നമ്മളെ നിയമവും ഭാഷയുമായിട്ട് യോജിക്കുന്നില്ല. നിയമത്തിനനുസരിച്ച് ഭാഷയെ മാറ്റാൻ പറ്റില്ല. ഭാഷയ്ക്കനുസരിച്ച് നിയമത്തെ മാറ്റുക, നിയമം പാക്ഷികമാണ്. സർജ്ഞ ഉപസജ്ഞനി ഭൂതാസന സർവാദയ എന്ന് പറഞ്ഞല്ലോ. എല്ലായിടത്തും അങ്ങനെ നിയമമില്ല. ചിലയിടത്ത് ഉപസജ്ഞനത്തിനും സർവനാസജ്ഞ വരും. അങ്ങനെയൊക്കെ മനസ്സിലാക്കണം. അവിടെയൊക്കെ യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കണം. വ്യാകരണത്തിന്റെ നിയമത്തിൽ മുറുകെ പിടിക്കരുത്. പ്രയോഗത്തിനാണ് നോക്കേണ്ടത്. അങ്ങനെ ഒരു നിയമങ്ങളിൽ വിട്ടുവീഴ്ച നടത്തണം. ഭാഷയിൽ എങ്ങനെയാണോ ശിഷ്ടപ്രയോഗം അതനുസരിച്ച് പ്രയോഗിക്കണം. അതാണ് പൊതുവെ അവസാനം വരുന്ന അതാണ്. അതുകൊണ്ട് നിയമങ്ങളനുസരിച്ച് തെറ്റും ശരിയും എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് അതാണ് ആ പറയുന്നതിൽ അപകടമുണ്ട്. അതെല്ലായിടത്തും അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. നിയമങ്ങളെ എപ്പോഴും മാറ്റാൻ പറ്റും, ശിഷ്ടപ്രയോഗത്തെ മാറ്റാൻ കഴിയത്തില്ല.